ഇത് തന്നെയുള്ളൂ. ഇതിന്റെ പൂർവ്വജന്മ, അതിന്റെ പൂർവ്വജന്മ, അത് ഒരു പുരാണത്തിൽ ഒന്നെഴുതും, വേറൊന്ന് വേറൊന്ന്. ഇതൊക്കെ ഒരു കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നതാണ്, കാരണം ചോദ്യം ചെയ്യുമ്പോൾ എഴുതുന്നതാണ്. അതാണ് ഇത് പല കാലത്തിൽ പലരെഴുതിയെന്ന് പറയുന്നതിന്റെ തെളിവ് തന്നെ അതാണ്. ഇവിടെ ഒരു കൃഷ്ണൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ തെറ്റ് തെറ്റല്ല, അത് ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടി വേറൊരു കഥ വേറെടുത്ത് എഴുതും. അപ്പോൾ വേറെടുത്തൊരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിന് വേറെടുത്ത് എഴുതും. കാരണം ഇതെല്ലാം എഴുതി വയ്ക്കുന്ന പുരോഹിതന്മാരാണ്. ഇത് പുരോഹിതന്മാരാണ് എഴുതുന്നതെന്ന് എന്തുകൊണ്ട് പറയുന്നു? എന്താ പറയുന്നത്? വിശ്വസിക്കുന്ന ഒന്ന് പ്രധാനമായിട്ട് ഒന്ന് വിദ്യാഭ്യാസം ചെയ്യുന്നത് അവരാണോ? പഠിക്കുന്നതിനും വിശേഷിച്ച് പഠിപ്പിക്കുന്നതിന് അവർക്കേ അവകാശമുള്ളൂ. അപ്പൊ ഈ എഴുത്തു പണി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതുന്നത് അവരാണോ? ഗ്രന്ഥരചന വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല ഒന്ന്. പിന്നെ അതൊന്ന് ഒരു കാരണം, ഇതൊക്കെ ബ്രാഹ്മണനാണ് എഴുതിയത്. ഇത് ബ്രാഹ്മണൻ എഴുതിയെന്ന് അധികം എഴുതി വയ്ക്കത്തൊന്നുമില്ല. പക്ഷേ അതിൽ നമ്മൾ മൊത്തം വായിച്ചു നോക്കുമ്പോൾ എല്ലായിടത്തും എന്താണ്, ബ്രാഹ്മണന്റെ താല്പര്യം സംരക്ഷിക്കുന്നു, അതിനാണ് ഈ എഴുത്ത് മുഴുവൻ. അതുകൊണ്ട് നമുക്ക് എഴുതാ എന്താണ് ഇത് എഴുതിയൊക്കെ. ഞാനിപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ അതെന്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ ഞാനങ്ങനെയല്ലേ എഴുതത്തുള്ളൂ. അപ്പൊ എന്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി എഴുതിയിരിക്കുന്നെങ്കിൽ ഞാൻ തന്നെ എഴുതുന്നു. ഇപ്പൊ ബ്രാഹ്മണന്റെ താല്പര്യ സംരക്ഷണമാണ് സർവത്ര കാണുന്നത്. പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെ കുത്തക ബ്രാഹ്മണനാണ്. എന്നുവെച്ചാൽ 99% 1% അപവാദം കാണും. അപ്പൊ ആ അപവാദവും ഈ ബ്രാഹ്മണന്റെ സൃഷ്ടിയാണ്. ബ്രാഹ്മണന്റെ സൃഷ്ടി എന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കും, വാത്മീകി അല്ലേ രാമായണം എഴുതിയത്? ബ്രാഹ്മണനല്ലോ വ്യാസനല്ലേ? എന്റെ വ്യാസനല്ലേ മഹാഭാരതം എഴുതിയ ബ്രാഹ്മണനല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇടിവെട്ടി മരം പോലെ വീണുപോകും. ശരിയാണല്ലോ. പിന്നെ ഇത് ബ്രാഹ്മണൻ എഴുതിയത് എങ്ങനെ പറയുന്നു? ഈ വാൽമീകിയും ഈ വ്യാസനും ആരുടെ സൃഷ്ടിയാ? ബ്രാഹ്മണന്റെ. എന്തിനു വേണ്ടി? അതിന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താണ് ഒരു ദളിതനെ സൃഷ്ടിച്ചിട്ട് ആ ദളിതനെ കൊണ്ട് ഇതൊക്കെ പറയുക, അതാണ് കടന്ന ബുദ്ധി. അപ്പം നമ്മൾ പിന്നെ ഈ വ്യാസനെ കണ്ടിട്ട് വ്യാസന്റെ പൂർവ്വചരിത്രം അന്വേഷിച്ചു കൊടുക്കും. വ്യാസനല്ലേ അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ ഇങ്ങനെ. അപ്പം പിന്നെ ഇത് എങ്ങനെ ബ്രാഹ്മണനെ എങ്ങനെ ന്യായീകരിക്കും? അവിടെ നമ്മൾ മിസ്ഗൈഡ് ചെയ്യണം. ഈ മിസ്ഗൈഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് പൗരോഹിത്യ ബുദ്ധി എന്ന് പറയുന്നത്. നമ്മളെ ചിന്ത ഏത് വഴിക്ക് പോകും? വാൽമീകിയുടെയും വ്യാസന്റെയും പിറകെ പോകും. അവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഇരുന്ന് ഊറിച്ചിരിക്കുന്ന ആരാണ്? ബ്രാഹ്മണൻ. കണ്ട ഇവനെ നമ്മൾ കൊണ്ട് തള്ളി ഇവിടെ. അപ്പൊ ഇതൊക്കെ ഇവരുടെ സൃഷ്ടിയാണ്. വ്യാസനും വാത്മീകിയൊക്കെ വെറും തൂലിക സൃഷ്ടിയാണ്. അവരെ കൊണ്ട് പറയിക്കണം അങ്ങനെയൊക്കെ. പിന്നെ അപ്പൊ ഇത് കാണുമ്പോൾ ചിലർക്ക് അപ്പൊ വാത്മീകി ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ ചില പുരോഹിതന്മാർക്ക് പിടിക്കത്തില്ല. ഹാ, അപ്പൊ നമ്മളൊക്കെ ഇവിടെ ഉള്ളപ്പോ ഇങ്ങനെ ഒരുതിനെ കൊണ്ടാണോ ഇതൊക്കെ പറയുന്നത്? അപ്പൊ പിന്നെ അടുത്ത് ന്യായീകരണമായി, ഈ ജന്മത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിലും പൂർവ്വജന്മത്തിൽ ഇതായിരുന്നു. അപ്പൊ ഒരാൾക്ക് ഒരാൾ എഴുതി വയ്ക്കുന്ന വേറൊരാൾക്ക് പിടിക്കത്തില്ല. അപ്പൊ വേറൊരാൾ വേറെന്നെഴുതി. ഇത് മൊത്തത്തിലൊരു കോൺസ്പിറസിയാണ്, ഒരു ഗൂഢാലോചനയാണ് സമൂഹത്തെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചർച്ച വേറെ വഴിതിരിച്ചു പോകും. വ്യാസൻ അങ്ങനെ എഴുതുമോ? വ്യാസൻ നമ്മുടെയാണല്ലേ എന്ന് ചിന്തിക്കും ആൾക്കാർ. അങ്ങനെ ചിന്തിപ്പിക്കുകയാണ് അവരുടെ ബുദ്ധി. അതൊക്കെ ആ ബുദ്ധി തന്ത്രമാണ്. അതുകൊണ്ട് ഇത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസം ബ്രാഹ്മണന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രധാനമായിട്ട്. മറ്റൊന്ന്, ഇതിന് മുഴുവൻ സംരക്ഷിക്കുന്ന ബ്രാഹ്മണ താല്പര്യം, പിന്നെ ബ്രാഹ്മണന്റെ വലങ്കായിരിക്കുന്ന ക്ഷത്രിയന്റെ, പിന്നെ ഇവരെയൊക്കെ തീറ്റി പോയിട്ടുന്ന വൈശ്യന്റെ, ഇത്രയും അത് എന്താണ് ക്രമമായിട്ടാണ്. പിന്നെ ഇവർക്കെല്ലാം വേണ്ടി വരുന്ന പരിചര്യ, ശുശ്രൂഷ, സേവ ചെയ്യുന്ന ശൂദ്രി. ശൂദ്രന് ഒരു ചെറിയ പ്രൊട്ടക്ഷൻ കൊടുക്കും, കാരണം ഇവർക്ക് പണിക്ക് ആൾ വേണ്ടേ, അടിമകളെയും സംരക്ഷിക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ അടിമയെ കൊന്നാൽ പിന്നെ അടിമ അതൊരു വലിയ നഷ്ടമല്ലേ. അപ്പോൾ ഒരാളെ അടിമയാക്കിയിട്ട് അയാളെ സംരക്ഷിച്ചു എന്ന് പറയുന്നത് വലിയൊരു ദേവല്ല, അത് അടിമയുടെ ചൂഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. ശൂദ്രന് ഇന്ന ആനുകൂല്യങ്ങളൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൂദ്രന് ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ആരാണ് ശൂദ്രൻ? ശൂദ്രൻ എന്ന് പറയുന്ന അടിമയാണ്. അടിമയ്ക്ക് പിന്നെ എന്ത് ചെയ്യുന്നു? ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. എന്തിനു വേണ്ടി? അടിമയെ സംരക്ഷിക്കേണ്ടത് തൻ്റെ ആവശ്യമാണ്, കാരണം അവൻ്റെ ജോലി എന്താണ്? ശുശ്രൂഷ, സേവയാണ് അവൻ്റെ ജോലി. അപ്പം അവനെ നിലനിർത്താനുള്ള ചില സംരക്ഷണങ്ങളും അവിടെ കൊടുക്കും. അതൊക്കെ എന്തോ വലിയ അവകാശം പോലെയല്ല കൊടുക്കുന്നത്, അത്രയേ ഉള്ളൂ ശുദ്ധന്റെ അവകാശങ്ങളൊക്കെ കുറിച്ച് പറയുമ്പോൾ. അത് ഈ കഥകൾ, പഴയ കഥകളനുസരിച്ച് പറയുന്നു. അതിപ്പോ അങ്ങനെയുള്ള കഥ, കഥയനുസരിച്ച് പറഞ്ഞിരിക്കുന്നു. കഥയിൽ വിശ്വസിക്കുന്നവരടുത്ത് കഥയനുസരിച്ച് പറയുന്നു. അന്ന് സമൂഹം മുഴുവൻ ഇങ്ങനെയൊക്കെയാണ് വിശ്വസിക്കുന്നത്, അവരുടെ വിശ്വാസം അനുസരിച്ച് പറയുന്നു. അതനുസരിച്ച് പറഞ്ഞിരിക്കുന്നു. അന്നത്തെ ചിന്തയനുസരിച്ച് പറഞ്ഞു. ഞാനിപ്പോൾ പറയുന്ന ഇന്നത്തെ ചിന്തയനുസരിച്ചിട്ടാണ്. ഇന്ന് മനുഷ്യൻ ഇതിനേക്ക് എങ്ങനെ വിമർശിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു, അതനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അന്നത്തെ സമൂഹം എങ്ങനെയാണ് അതിനൊക്കെ മനസ്സിലാക്കിയത്, അതനുസരിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ വ്യത്യാസം. മനുഷ്യനെപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും ചിന്തിക്കുകയും ഇതിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെന്ത് ചെയ്യുന്നു, നമ്മുടെ ചുറ്റുപാടും എങ്ങനെയാണ് ഇതിനെയൊക്കെ ആൾക്കാർ വിലയിരുത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് അല്ല, ഞാനിപ്പോൾ എന്താണോ പത്ത് മുപ്പത് വർഷമായിട്ട് പഠിപ്പിക്കുകയാണ്. ഞാൻ ആദ്യം മനസ്സിലാക്കിയല്ല, ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട്? അന്നെൻ്റെ ചുറ്റുപാടുള്ളവർ ചിന്തിച്ചല്ല ഇന്നുള്ളവർ ചിന്തിക്കുന്നത്. അപ്പൊ എന്റെ ചിന്താഗതിയിൽ മാറ്റം വരും. നമ്മൾ കാലത്തിനനുസരിച്ച് ചിന്തിക്കുക എന്ന് പറയുന്ന എപ്പോഴും വേണ്ടത്. നാളെ ഒരു പത്തോ ഇരുപതോ കൊല്ലോ കഴിഞ്ഞ് നിങ്ങൾ ചിന്തിക്കുന്ന ഇതുവരെ ആയിരിക്കില്ല, കുറച്ചുകൂടെ പുരോഗമനപരമായിട്ടായിരിക്കും, മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ അന്ന് അന്ന് പറഞ്ഞത് അത് തന്നെ എന്താ മാറ്റി പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്? സി കേശവൻ പറഞ്ഞാൽ എന്താണ് അഭിപ്രായം? ഇരുമ്പലൊക്കെയാണോ മാറ്റേണ്ടി വന്നാൽ മാറ്റണം? ഇരുമ്പലൊക്കെയൊന്നും അല്ലല്ലേ. ഒരു കാര്യം ശരിയല്ലെന്ന് നമുക്ക് തോന്നി ഞാൻ തിരുത്തണം, അല്ല ഞാൻ പറഞ്ഞു പോയി ഇനി മാറ്റാൻ പാടില്ല. ഇതെന്താ ആരോടെങ്കിലും വല്ല ബാധ്യതയുണ്ട്? ഇതൊക്കെ ആരോടെങ്കിലും എഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ടാണോ ഇതൊക്കെ പറയുന്നത്? നമ്മൾ ചിന്തിച്ച് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ പറയണം, ബോധ്യം മാറി അത് പറയണം. പറയുന്നത് ശരിയാണെങ്കിൽ അങ്ങനെ പറയാം, ഒരു തെറ്റുമില്ല. രാവിലെ ഈ ന്യൂസാണ് കിട്ടിയത് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, വൈകുന്നേരം കിട്ടിയ വേറെ ന്യൂസാണ്, അതാണ് ശരിയെങ്കിൽ അത് പറയണം. രാവിലെയും വൈകുന്നേരം ആകണ്ട, രാവിലെ ഉച്ചയ്ക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പറയുന്നത് എന്തായിരിക്കണം? അവനവന്റെ ബോധ്യമായിരിക്കണം. അത് പഴയൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ അത് എന്താണ് അതിനുള്ള ഡോഗ്മാസ് എന്ന് പറയുന്നു. ചില സിദ്ധാന്തങ്ങൾ അങ്ങനെ പിടിക്കുക, അതിന് കടിച്ചു പിടിക്കുക, ഒരിക്കലും അതിനെ വിടാതിരിക്കുക, അങ്ങനെയല്ല വേണ്ടത്. ചിന്തിക്കുന്ന മനുഷ്യന് അങ്ങനെ ഡോഗ്മകളെ സ്വീകരിക്കാൻ പാടില്ല. എപ്പോൾ തെറ്റെന്ന് തോന്നുന്നു തിരുത്താം, ഒരു തവണ നൂറ് തവണ ആണെങ്കിലും തിരുത്താം. പക്ഷെ നമ്മൾ ബോധ്യപ്പെട്ട് തിരുത്തണം. അങ്ങനെ മനുഷ്യന് വികസിക്കാനും മുന്നോട്ട് പോകാനും പറ്റും. അതാണ് വേണ്ടത്. മറ്റേതെന്താണ്? നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ്, പണ്ടിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ അത് മാത്രം അങ്ങനെ പറയാവൂ. അപ്പോൾ നമുക്കൊരിക്കലും നമ്മളെ തിരുത്താൻ പറ്റില്ല. അതാണ് ആർഷം. അതിന്റെ കാലം പോയി, അതൊക്കെ ചവിട്ടുകുട്ടയിൽ കളയേണ്ട കാലം കഴിഞ്ഞു. ബോധമില്ലാത്തവരതൊക്കെ പറയും. അങ്ങനെയല്ല, വളർച്ച എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ച് ബോധ്യപ്പെട്ടു മുന്നോട്ട് പോകുന്നതിനാണ് വളർച്ച എന്ന് പറയുന്നത്. മറ്റത് മുരടിച്ചു പോകുന്നതാണ്, ബുദ്ധി മുരടിച്ചു പോകുന്നതാണ്. സനാതനം ഒരിക്കലും മാറാതിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ചില മാറാത്ത കാര്യങ്ങളുണ്ട് ഒരിക്കലും മാറാത്ത, ആൾക്കാരെ പറ്റിക്കുക, ഇതൊന്നും പണ്ടും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട്, അതാണ് സനാതനം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ധർമ്മം എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ധർമ്മങ്ങളെന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് മാറാതെ മനുഷ്യന്റെ ജീവിതത്തിൽ പറയാമെന്നുള്ള ചില മൂല്യങ്ങളാണ്. ചില മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ, മൂല്യം എന്ന് പറയുമ്പോൾ അതൊരാശയം മാത്രമാണ്, അത് മാറരുതെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പോ പരനെ സഹായിക്കുക, അതൊരു മൂല്യമാണ്. പക്ഷെ അതെങ്ങനെ സഹായിക്കും, ഏതുവരെ സഹായിക്കും, ഏതെല്ലാം രീതിയിലാണ് സഹായിക്കുന്നത്, ആരെയൊക്കെ സഹായിക്കും, ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു മൂല്യം എന്ന് പറയുമ്പോൾ അതൊരു ആശയമാണ്, അമൂർത്തമായ ആശയമാണ് മൂല്യം. അബ്സ്ട്രാക്റ്റായ ഐഡിയ എന്ന് പറയും, അമൂർത്തമായ ഒരു ആശയം. പരനെ സഹായിക്കണം, ഇത് സനാതനമായിരിക്കണം എന്ന് വെച്ചാൽ, എന്നും മനുഷ്യൻ ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ അവന് പരസ്പരം സഹവർത്തിത്വമുള്ളിടത്തോളം കാലം ഇത് മൂല്യമാണ്. അതോടൊപ്പം തന്നെ പരനെ ദ്രോഹിക്കരുത്. പക്ഷെ എങ്ങനെ ദ്രോഹിക്കാതിരിക്കണം, ദ്രോഹിക്കാതിരിക്കുക എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ചിന്തിക്കണം, ആരെ ദ്രോഹിക്കാതിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതാണ് ധർമ്മം. എന്നുവെച്ചാൽ ഒരു മൂല്യങ്ങൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മളതിനെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പം മൂല്യം എന്ന് പറയുമ്പം മാറാത്ത എന്തുകൊണ്ട്? മൂല്യം എന്ന് പറയുന്നത് കേവലം ഒരു ആശയം മാത്രമാണ്. പ്രവൃത്തിയിലേക്ക് വരുമ്പം അത് ആശയത്തിനപ്പുറം അതിനൊരു പ്രായോഗികമായ ഒരു പിന്നെ ഒരു വശം വരും. ആ പ്രായോഗികമായ വശം വരുമ്പോൾ ധർമ്മമാണ്, അത് മാറിക്കൊണ്ടേയിരിക്കും. അതായത് അതിന് ഏറ്റവും നല്ല ഒരു തമാശ കഥയുണ്ട് പഴയ. അഹിംസ എന്ന് പറയുന്നത് എന്താണ്? ഒരു മൂല്യമാണ്. കൊല്ലരുത്, മനസ്സിലായോ? അതൊരു മൂല്യമാണ്. എന്ന് വെച്ചാൽ അത് എങ്ങനെ നടപ്പിലാക്കണമെന്നുള്ളത് കാലാകാലങ്ങളിൽ അത് വ്യത്യസ്തമായിരിക്കും, ഒരുപോലെ ആയിരിക്കില്ല. അത് നടപ്പിലാക്കുന്ന രീതിയാണ് ധർമ്മം. അപ്പൊ സ്വാമിക്ക് അഹിംസ എന്ന് പറയുന്നത് നിർബന്ധമായിരുന്നു. അപ്പോഴാണ് സ്വാമിയുടെ താടിയിൽ ഒരു നീറ് കയറിയത്. നീറെന്ന് പറയുന്നത് അറിയാമല്ലോ, പുളിവെറുമ്പ്, പുളിവെറുമ്പ്. അപ്പൊ സ്വാമിക്ക് വലിയ അഹിംസ പാലിക്കണമല്ലോ, ഇതിനെ ഇത് ഇതിന്റെ അകത്ത് കയറിപ്പോയാൽ അതിന് ഇറങ്ങാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. സ്വാമിയുടെ താടി എന്ന് പറയുന്നില്ല, ചട്ടമ്പി സ്വാമിയുടെ താടി പോലെയുള്ള താടിയാണ്. അതിന്റെ ഉള്ളിലിറങ്ങിപ്പോയി. സ്വാമിക്ക് ഒരു ബുദ്ധി തോന്നി, എന്താണ് ഇതിനെ എങ്ങനെ രക്ഷപ്പെടുത്തണം? സ്വാമി ഈ താടി കൊണ്ടുവന്ന് ഉറുമ്പിന്റെ കൂടി കൊണ്ടുവച്ച്. സ്വാമിയുടെ ബുദ്ധി എന്താണ്? ഇത് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു. കൂട്ടുകാരെ കാണുമ്പോ അപ്പോ ഇത് ധർമ്മമാണ്. ഏത് സ്വാമി ഇതിനെ ധർമ്മമെന്ന് ധരിച്ചു. അവസാനം എന്ത് പറ്റി? രണ്ട് കൈകൊണ്ടും താടിയെ തര ഇങ്ങനെ തിരുമേണ്ടി വന്നു. അപ്പൊ പ്രായോഗികമായ വശത്തേക്ക് വരുമ്പോഴത്തേക്ക് അതെങ്ങനെ നടപ്പിലാക്കണം, ഈ ഉറുമ്പിനെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത്, അതിന്റെ പ്രായോഗികതയിലേക്ക് വരുന്നതാണ് ധർമ്മം എന്ന് പറയുന്നത്. അവിടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറയുന്നത് സ്വാമി പ്രവർത്തിച്ച ധർമ്മമാണ്. രക്ഷിക്കണമെന്നുള്ള കാര്യം തന്നെയായിരുന്നു, പക്ഷെ പ്രവർത്തിച്ച ധർമ്മമാണ്. അല്ലല്ലോ, ഇതുപോലെ പ്രായോഗികതയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ മൂല്യങ്ങൾ സനാതനമാണ്. കാരണം മനുഷ്യന് അങ്ങനെ ചില മൂല്യങ്ങൾ ആവശ്യമായി വരുന്നത് എന്തെന്ന് വെച്ചാൽ, മനുഷ്യൻ ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ അവന് മൂല്യങ്ങൾ ആവശ്യമാണ്. ചിലയിടത്ത് ഈ മൂല്യങ്ങളെയും ധർമ്മം എന്നൊക്കെ പറയും, ഞാനത് വേർതിരിച്ച് പറയുകയാണ്. പക്ഷെ ധർമ്മം എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? അതിൻ്റെ അനുഷ്ഠാനം, എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ മനുഷ്യ പിന്നെ സമൂഹം പരസ്പര സഹവർത്തിത്വത്തിൽ ജീവിക്കണം, പരസ്പര സഹായത്തിൽ ജീവിക്കണം, എല്ലാവർക്കും ശാന്തി സമാധാനം വേണം, ഇതൊക്കെ മൂല്യങ്ങളാണ്. പക്ഷെ അവിടെ ധർമ്മം എന്ന് പറയുന്നത് എന്തിനെ? വർണ്ണധർമ്മം എന്നുവെച്ചാൽ ജാതിധർമ്മം. അപ്പോൾ ഈ ജാതിധർമ്മത്തെ ധർമ്മമായിട്ട് എടുക്കുമ്പോൾ എന്താവും? അത് അപകടമായി തീരും. അപ്പോൾ അതിനെ തള്ളിക്കളയേണ്ടി വരും, അത് കാലഹരണപ്പെടും, അതിനുപേക്ഷിക്കേണ്ടി വരും. എന്തുകൊണ്ട്? ഒരു കാലഘട്ടത്തിൽ ചില ആൾക്കാർ വിചാരിച്ച അത് ധർമ്മമാണ് അങ്ങനെ ചെയ്യാം എന്ന് വെച്ചാൽ, കുറെ മനുഷ്യരെ അടിച്ചമർത്തി വെച്ചാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാമെന്ന് കുറച്ച് പേര് വിചാരിച്ചാണ് ഈ വർണ്ണധർമ്മം, ജാതിധർമ്മം. നമുക്ക് വേണ്ടി പണിയെടുക്കാൻ കുറച്ച് പേര് വേണം, അവർ പണിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷിക്കണം, നമ്മൾ സുഖിക്കണം. ഇതാണ് ഈ ജാതിധർമ്മം, വർണ്ണധർമ്മത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ സമൂഹം വളരെ ഭംഗിയായി പോകുമെന്ന് അവർ വിചാരിച്ചത്. അത് സമൂഹം എന്ന് പറഞ്ഞാൽ അവർ കണ്ട ആരെ? നമ്മളെ, ഒരു വിഭാഗത്തെ. നമ്മുടെ സുഖം സൗകര്യമൊക്കെ ഇങ്ങനെ ഒരു ജാതി വർണ്ണധർമ്മം വെച്ചു കഴിഞ്ഞാൽ സന്തോഷമായി മുമ്പോട്ട് പോകുമെന്നാണ് അവർ വിചാരിച്ചത്. ബാക്കിയുള്ളവന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് അവർ ചിന്തിച്ചില്ല. അതിന് രണ്ടും നമ്മളെ വ്യത്യാസം. സനാതനധർമ്മം എന്ന് പറയുന്നത് മൂല്യത്തെയും ധർമ്മത്തെയും നമ്മൾ തിരിച്ചറിയണം. ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഏർപ്പെടുത്തിയിരുന്നത്, സനാതനധർമ്മം എന്ന് എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെയെല്ലാം പറയുന്നത് ഈ ജാതിധർമ്മത്തെയാണ് പറയുന്നത്. അതിൽ വരുന്ന ആചാരങ്ങളും അതിൽ വരുന്ന നിയമങ്ങളും അതിൽ വരുന്ന വിഭജനങ്ങളും, അതിൽ നന്മയുണ്ട് തിന്മയുണ്ട്. അതിൽ നന്മയെന്ന് പറയുന്നത് എന്താണ്? ഈ ജാതിധർമ്മത്തിൽ നന്മയുണ്ട്. എന്താണ് അതിന്റെ നന്മ? അങ്ങനെ അല്ല, ഇത്രയും കാലം കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഈ ചാതുർവർണ്ണയം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയിൽ നന്മയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാതുർവർണ്ണയത്തെ നടപ്പിൽ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു വിഭാഗത്തിനാണ് അതിന്റെ നന്മ. എന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന ആരാണ്? ഒരു ചെറിയ വിഭാഗം, അവർക്കാണ് അതിന്റെ നന്മ. ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ്? ഭൂരിപക്ഷത്തിന് തിന്മയാണ്. പക്ഷെ ന്യൂനപക്ഷത്തിന്റെ ആ നന്മയ്ക്ക് വേണ്ടി ഭൂരിപക്ഷത്തിന്റെ തിന്മയെ അവർ നിലനിർത്തുന്നു. ഇതാണ് ജാതി വ്യവസ്ഥ, ചാതുർവർണ്ണയം എന്ന് പറയുന്നത്. അല്ലാതെ നന്മയില്ലാത്തതല്ല. ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. അതാർക്കെന്നുള്ളതാണ്, ആർക്ക് നന്മ ഉണ്ടാക്കി. അതുകൊണ്ട് എന്താണ്, എന്താ ചോദിച്ചത്? എന്ത് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോയത്? എന്തായിരുന്നു ചോദ്യം? ആ അത് തന്നെ, അത് അന്നത്തെ ആ സാഹചര്യം അനുസരിച്ച് പറഞ്ഞത്. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് എന്ന് പറയും, ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും കാഴ്ചപ്പാട്. അല്ല, അവരുടെ എന്ന് പറയുന്ന ഇതുപോലെ എന്താണ്, അവര് അഹിംസാവാദികളാണ്, വീഗൻസ് എന്ന് പറയുന്ന അഹിംസാവാദികളാണ്. പക്ഷെ അത് ഗുരുവിന്റെ കാഴ്ചപ്പാടല്ല. ഒരു വീട് എരമ്പിനും വരുത്തരുതെന്നുള്ള ആ തരത്തിലുള്ള ഒരു അഹിംസയല്ല അവര്. ഈ അഹിംസാവാദം മാത്രമല്ല അവർ പറയുന്നതിന്, ഈ ആരോഗ്യപരമായ കാരണങ്ങളും അവർ പറയുന്നുണ്ട്, അതും പറയുന്നുണ്ട്. പിന്നെ ആ ഒരു കാഴ്ചപ്പാട് കുറച്ചുകൂടി ആധുനികമാണ്. വീഗൻസ് എന്ന് പറയുന്ന ആശയം ഉണ്ടാകുന്നതിനൊരു പ്രധാനമായ കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഡയറി സമ്പ്രദായം എന്ന് പറയുന്നത് ഈ മാടുകളെ ഒരുപാട് പീഡിപ്പിക്കുന്നു, അതിനെതിരായിട്ട് വന്ന ഒരു ഇതാണ്. അതിനെതിരായിട്ടാണ് അവരുടെ ഇത് വന്നത്. അപ്പോൾ ഏതിനും അവരുടെ ആ ചുറ്റുപാടുകളുടെ ഒരു സ്വാധീനമുണ്ട്. പാലിന് വേണ്ടിയിട്ടും മറ്റ് മിൽക്ക് പ്രൊഡക്ട്സുകൾക്ക് വേണ്ടിയിട്ട് ഈ പ്രാണികൾ ഒരുപാട് പീഡിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കറവ തുടങ്ങി എല്ലാ ഇതിലും പീഡിപ്പിക്കുന്നുണ്ട്. അവർ പറഞ്ഞ് അതൊക്കെ ഉപേക്ഷിക്കണം, പീഡിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെന്നുള്ള ഒരു പ്രശ്നം ഗുരുവിന്റെ കാലത്തില്ലായിരുന്നു. ഇപ്പൊ ഗുരുവിന്റെ കാഴ്ചപ്പാട് വേറെയായി. അപ്പോ അവരതിൽ ഹിംസ കാണുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പശുവിനെ പീഡിപ്പിക്കുന്നു, അതിനൊരുപാട് കൃത്രിമങ്ങളും ചെയ്യുന്നു. അത് പശുവിനെ സംബന്ധിച്ച് വളരെ ആയാസകരമായ വേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്നാണ്. അതുകൊണ്ട് ആ പാൽ ഉപയോഗിക്കരുത്, അത് വേണ്ട എന്നുള്ളതാണ്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് പാലും വെണ്ണയും ഒന്നും ഉപയോഗിക്കരുതെന്ന് അവർ പറയുന്നു. ഗുരുവിന്റെ കാലത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. സ്വാഭാവികമായിട്ട് പശുവിനെ വളർത്തുന്നു, അതിൻ്റെ പാലെടുക്കുന്നു, കുട്ടിക്ക് വേണോ, കുട്ടിക്ക് ആവശ്യമുള്ള കൊടുക്കുക, കുട്ടി കുടിക്കട്ടെ. അപ്പോൾ അതിന് ഹിംസയുടെ ഒരു വിഷയം വരുന്നില്ല. പിന്നെ ഹിംസ എത്ര സാധ്യമാകുമോ അത്രേ പറ്റൂ എന്നുള്ളതാണ്. പൂർണ്ണ അഹിംസ എന്ന് പറയുന്ന ഒന്ന് അല്ല, അഹിംസ എത്ര സാധ്യമാകുമോ അത്ര പറ്റും. പൂർണ്ണമായ അഹിംസ അങ്ങനെ ഒന്നില്ല. അതായിരുന്നു ഉദ്ദേശം. ഗുരു പറഞ്ഞു, ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ പൂർണ്ണ അഹിംസ ആണെങ്കിൽ കപ്പ കഴിക്കണമെന്ന് പറഞ്ഞു. ബീജം നശിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിനും ഹിംസയുണ്ടെന്ന് പറയാം. കപ്പ വെട്ടിയെടുക്കുമ്പോൾ ഒരുപാട് പ്രാണികൾ ചാകത്തില്ലേ? അപ്പൊ അതിനും വേണമെങ്കിൽ ഒരാൾക്ക് തർക്കത്തിന് വേണ്ടി പറയാം അവിടെ അഹിംസയുണ്ടെന്ന്, ഹിംസയുണ്ടെന്ന്. പിന്നെ അഹിംസ എവിടെ? അത് സാധ്യമായത് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് സാഹചര്യങ്ങളിൽ ഉണ്ടായ കാര്യങ്ങളാണ്. ഇന്നിപ്പോ ഒരാൾക്ക് അങ്ങനെ പശുക്കളെ പീഡിപ്പിച്ച് പാലുണ്ടാക്കുന്നുണ്ട്, അയാൾക്ക് അത് ഉപേക്ഷിക്കുക. അതും അയാളുടെ അഹിംസ ആദർശത്തിന്റെ ഭാഗമായിട്ട് എടുക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. ദോഷമൊന്നുമില്ല. നമ്മൾ പറയുന്നത് അതിനെക്കുറിച്ചല്ല. ഈ പരമാർത്ഥം ഉരച്ച് തേർവിട്ട ആളിന്റെ എന്താണ് അഹിംസയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതും ഈ അനുകമ്പയാണ്ടവനും തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ തേർവിട്ട പൊരുളിന് ഈ പറയുന്ന ഇവിടെ പറയുന്ന അനുകമ്പ ഇല്ല. മറ്റു പലതരത്തിലുള്ള അനുകമ്പയുണ്ട്, പക്ഷെ ഈ പറയുന്ന അനുകമ്പ അവിടെ ഇല്ല. അതുകൊണ്ട് അതുപോലെയാണോ അനുകമ്പയാണ്ടവനെന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് പറഞ്ഞു വരുന്നത്. അത് നമ്മളെങ്ങനെ പറയുന്നു? ഇത് ഈ പരമാർത്ഥം ഉരച്ച് തേരൂടുക എന്ന് പറയുന്ന ഒരു ഇതിഹാസ കഥാപാത്രമാണ്. ആ കഥയിൽ പറയുന്ന അനുസരിച്ച് നമ്മൾ പറയും. ആ കഥയിൽ നിന്ന് കിട്ടുന്ന തെളിവുകൾ വെച്ച് പറയുന്നു. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല, പക്ഷെ കഥയുണ്ട്, അതനുസരിച്ച് പറയുന്നു. അവിടെ നേരിട്ട് ജഹി കൊല്ലു, നീ കൊല്ലു എന്ന് പറഞ്ഞിരിക്കുന്നു. പേരെടുത്ത് പറഞ്ഞിട്ട് ഇന്നാരും ഇന്നാരെയും കൊല്ലാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് കൊല്ലാൻ പറയുന്നതാണ് അനുകമ്പ ഇല്ല എന്നുള്ളതിന് വേറെ ആരോടും പോയി ചോദിക്കേണ്ട കാര്യമില്ല. ഇനി അനുകമ്പയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയാം, എനിക്ക് തോന്നുന്നില്ല. ആ പറഞ്ഞതിന്റെ ഇടയ്ക്കെങ്ങാനും അനുകമ്പയുണ്ടോ? ഉണ്ടോ? ആ ഇനി വേറൊന്നുണ്ട്. ഇപ്പോ ഇത് ഗീതയുടെ ഒരു വരിയാണ്. ഇത് കൊല്ലു എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഗീത വ്യാഖ്യാനിച്ചു. നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രാചീന വ്യാഖ്യാനമാണ് ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം. ഇവിടെ ശങ്കരാചാര്യർ എഴുതി വച്ചിരിക്കുന്നത് ഗീതയിൽ അങ്ങനെ കൊല്ലാൻ അർജുനനെ പ്രേരിപ്പിക്കുന്നില്ല എന്നാണ് വ്യാഖ്യാനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. പിന്നെന്താ അവിടെ സംഭവം നടന്ന് പറയുന്നു, അർജുനൻ എപ്പോഴും കൊലയ്ക്ക് തയ്യാറായ ഒരു വ്യക്തിയായിരുന്നു. കാരണം യുദ്ധം ചെയ്യുക ഇദ്ദേഹത്തിന്റെ ശീലമാണ്, അതാണ് തൊഴിൽ, ക്ഷത്രിയനാണ്, തൊഴിലതാണ്. അപ്പൊ പെട്ടെന്ന് ഈ യുദ്ധഭൂമിയിലേക്ക് വന്ന് ബന്ധുക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവരോടൊരു മമത വന്നു, മമത കൊണ്ട് ദുഃഖം വന്നു. അപ്പൊ തന്റെ ജോലി കൊല്ലുകയാണെന്നുള്ള ആ ജോലി അതാണ് കർത്തവ്യം, അതിലൊരു വിമുഖത കാണിച്ചു. താൻ ചെയ്യേണ്ട ജോലി അതാണ്. അപ്പോ എന്ത് ചെയ്തു, തന്റെ ആ പ്രവൃത്തിക്ക് ഒരു തടസ്സം വന്നു. അപ്പൊ ഇവിടെ ഭഗവാൻ എന്താ ചെയ്ത്, ആ തടസ്സം മാറ്റി അത്രയേ ഉള്ളൂ. ഉപദേശമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ആ തടസ്സം മാറ്റാനാണ്, അല്ലാതെ കൊല്ലാനുള്ള പ്രേരണയല്ല എന്നാണ്. ഇതാണ് ആരുടെ വ്യാഖ്യാനം, ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം. അല്ലാതെ പ്രേരിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഗീത വായിച്ചു കഴിഞ്ഞാൽ സാമാന്യമായി ആർക്കും മനസ്സിലാക്കുന്ന കാര്യം എന്താണ്, ശരിക്കും കൊല്ലാൻ പ്രേരിപ്പിക്കുകയല്ല വിധിക്കുകയാണ്. വിധി എന്ന് പറഞ്ഞാൽ മാറാൻ പറ്റില്ല. നീതി ചെയ്യട എന്ന് പറഞ്ഞാൽ, ജഹി എന്ന് പറഞ്ഞാൽ വിധിയാണ്. ഭാഷയുടെ നിയമം അനുസരിച്ച് എന്താണ് നോട്ട് മധ്യപുരുഷേകവചനം എന്ന് വെച്ചാൽ അത് വിധിയാണ്, ചെയ്തേ പറ്റൂ. അതിൽ നിന്ന് മാറാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഭഗവാൻ വിധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അപ്പോൾ പ്രേരണയ്ക്കും അപ്പുറമാണ് വിധി. അപ്പൊ ശരിക്കും വിധിക്കുകയാണ്. ഇത് അർജുനന് മനസ്സിലാകുകയും ചെയ്തു. ഇതിനു മുമ്പ് തന്നെ അർജുനൻ ചോദിക്കുന്നു, തത്കിം കർമ്മണി ഘോരേ മാ നിയോജയ സി കേശവ, ഇത്രയും ക്രൂരമായ ഘോരമായ ഒരു പ്രവൃത്തിയിൽ കേശവ നീ എന്നെ എന്തിനാ ഏർപ്പെടുത്തുന്നത്, നിയോഗിക്കുന്നത്? നിയോഗം എന്ന് വെച്ചാൽ വിധി എന്നാണ് അർത്ഥം. നിയോഗത്തിന്റെ അർത്ഥം വിധി എന്നാണ്. നീ എന്തിനു വിധിക്കുന്നു എനിക്ക്? ഇത് ആരോ ചോദിക്കുന്നു. ആര് ചോദിക്കുന്നു? അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ് നേരിട്ട്. അർജുനൻ മനസ്സിലായി എന്നോട് വിധിക്കുകയാണ് ഞാൻ ചെയ്തേ പറ്റൂ. അവിടേക്ക് വരാം. അപ്പോ തുടക്കത്തിൽ തന്നെ അർജുനൻ മനസ്സിലായി ഇതൊരു കണിയാണ്, എന്നെ കൊണ്ട് ചെയ്യിച്ചേ അടങ്ങും. എന്ത് വിദ്യ പ്രയോഗിച്ചു എന്നെ കൊണ്ട് ചെയ്യിച്ചേ അടങ്ങും? അതും എന്ത് കർമ്മം ചെയ്യാൻ പറയല്ല, ഘോരമായ കർമ്മം എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ പിന്നെ കൊല്ലുക, വേണ്ടപ്പെട്ടവരെയൊക്കെ കൊല്ലുക, അത് ഘോരമായ കർമ്മം. എന്തിനെന്നെ കൊണ്ടത് ചെയ്യിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അത് ചോദിച്ചതിന് ശേഷവും വീണ്ടും പറയുന്നത് എന്താണ്, ജഹി കൊല്ല്, പേര് പറഞ്ഞ് കൊല്ലാൻ പറയുന്നു. അപ്പൊ ഈ ഭാഷകാരന്റെ വ്യാഖ്യാനം ഗീതയുമായിട്ട് എന്താ ബന്ധം? ഇപ്പൊ ഭാഷകാരന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് ഇന്റലക്ച്വൽ ഡിസോണസ്റ്റി എന്ന് പറയും, ബൗദ്ധികമായ സത്യസന്ധതയില്ലായ്മ. അവിടെ സത്യസന്ധത പുലർത്തുന്നില്ല. അപ്പൊ അതങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഇതൊക്കെ സമ്മതമായ കാര്യമായിരുന്നു. ഈ പറയുന്നതെല്ലാം ആ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ശരിയാണ്, അതാണ് ധർമ്മം എന്ന് പറയുന്നത്. അന്നത്തെ ധർമ്മമാണ് ഇതൊക്കെ. ഇന്നത് ശരിയാകാത്തതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം. അന്നിതൊക്കെ ശരിയായിരുന്നു. അതാണ് ധർമ്മം മാറുമെന്ന് പറയുന്നത്. ധർമ്മം സനാതനമല്ല. ധർമ്മം ഒരിക്കലും സനാതനമാകത്തില്ല. മൂല്യങ്ങളെ സനാതനമാകൂ. അഹിംസ എന്ന് പറയുന്ന മൂല്യം അന്നുകൊണ്ട്, അതാണ് ഗീതയിൽ തന്നെ പറയുന്നത്, അഹിംസ സത്യം അക്രോധം ദയാശാന്തിര അപേശനം. ഗീതയിൽ പറയുന്നുണ്ട് അഹിംസയെക്കുറിച്ച്. കാരണം അതൊരു മൂല്യമാണ്. അത് ഏത് കാലത്തും മനുഷ്യന് വേണം, മനുഷ്യന് നിലനിൽക്കണോ അത് കൂടിയേ തീരൂ. പക്ഷെ ഇതെന്താണ്, ധർമ്മമാണ് കൊല്ലുക. ആരുടെ ധർമ്മം? ക്ഷത്രിയന്റെ ധർമ്മം. അത് അവനെ കൊണ്ട് ചെയ്യിക്കുകയാണ്, അവന് വേണ്ടത്ര പ്രേരണ കൊടുക്കുകയാണ്. അപ്പോൾ അത് ഈ എന്താണ് ഭാഷ എഴുതിയ ശങ്കരാചാര്യർക്കും മനസ്സിലായി വ്യക്തമായിട്ട്. കാരണം ഭാഷ സംസ്കൃതം അറിയാത്ത ആളാണ്. ജഹീർ എന്ന് പറയുന്നത് വിധിയാണെന്നറിയാൻ വയ്യാത്ത ആളാണ്. എല്ലാം അറിയാം എങ്കിലും ഈ ഭാഷകാരൻ ഈ ഭാഷ എഴുതുന്നതിന് 1000 വർഷം മുമ്പാണ് ഇത് പറഞ്ഞത്, ഇതെഴുതിയത്, ഗീതെഴുതിയത്. അപ്പൊ അന്നത്തെ കാലത്ത് ഇതിന് കുറച്ചുകൂടി സമ്മതി ഉണ്ടായിരുന്നു ഇങ്ങനെ കൊല്ലുന്നതിന്. കാരണം ക്ഷത്രിയൻ, കാരണം ഈ ജനങ്ങളുടെ ജോലി മുഴുവൻ എന്താണ്? കൊല്ലുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുക. ഇതൊക്കെ അന്ന് സർവസമ്മതമായ കാര്യമായിരുന്നു. യാഗത്തിൽ പോലും മൃഗങ്ങളെ കൊല്ലുന്ന കാലമാണ്. ദൈവത്തെ ആരാധിക്കാനും പ്രാണികളെ കൊല്ലുന്നതിന് വേണ്ടി വന്ന മനുഷ്യരെയും കൊല്ലുന്ന കാലമാണ്. അപ്പൊ കൊല എന്ന് പറയുന്നതൊക്കെ അന്ന് തുമ്പപ്പൂ പറിക്കുന്ന പോലേ ഉള്ളൂ. അതിന് വലിയ കാര്യമൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ ഈ പറയുന്നതൊക്കെ ശരിയാണ്. ഭാഷകാരൻ നോക്കിയപ്പോൾ കുറച്ചുകൂടി കാലം മാറി. എന്താ കാലത്തിന് മാറ്റം വന്നത്? ബുദ്ധൻ വന്ന് കടന്നുപോയി. അപ്പൊ ബുദ്ധന്റെ ഒരു സ്വാധീനം ഉണ്ടെന്നു, ബുദ്ധനെ ഓടിച്ചെങ്കിലും ഉണ്ട്. അപ്പൊ അഹിംസയ്ക്ക് ഒരു വലിയ പ്രചാരം വന്നു. അപ്പൊ അവിടെ ഇങ്ങനെ കൊല്ലിക്കുന്ന ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ, അപ്പൊ ദൈവത്തെ കൊല്ലിക്കാത്തവനാക്കാൻ വേണ്ടി എന്ത് ചെയ്ത് ഒരു വ്യാഖ്യാന കസർത്ത് നടത്തിയാണ്. തന്റെ ബുദ്ധി കൊണ്ടൊരു കളി കളിച്ചാണ് എന്ത് പറഞ്ഞത്? തടസ്സം നീക്കിയതേ ഉള്ളൂ, അല്ല കൊല്ലിക്കാൻ പ്രേരിപ്പിച്ചില്ല. അപ്പൊ ഈ രണ്ട് ചോദ്യം ഒരു അർജുനൻ പറയും, നിയോജയസി, നീ എന്തിനു വിധിക്കുന്നു? അനന്തോത്തരം പറയും. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കണ്ടില്ലെന്ന് കളിക്കും, അവിടെ വ്യാഖ്യാനിക്കത്തില്ല. ജഹി, കൊല്ലു എന്ന് പറഞ്ഞിടത്ത് എന്ത് പറയും? അവിടെയും വ്യാഖ്യാനിക്കില്ല, കാര്യമായൊന്നും വ്യാഖ്യാനിക്കത്തില്ല, അവിടെയും കണ്ടില്ലെന്ന് കളിക്കും. എന്നിട്ട് പൊതുവായൊരു സ്റ്റേറ്റ്മെന്റാണ്. ഗീതയിൽ ഭഗവാൻ അർജുനനെ കൊണ്ട് കൊല്ലിക്കുന്നില്ല, അർജുനനാണ് ഇതിന് മുഴുവൻ ഉത്തരവാദി. അർജുനന്റെ ശീലം തന്നെ എന്താണ്? കൊലയാണ്, ഒരു ആരാച്ചാരാണ്, ആരെ കിട്ടിയാലും കൊല്ലും. അതിനൊരു തടസ്സം വന്നപ്പോൾ എന്ത് ചെയ്തത്? മാറ്റിക്കൊടുത്തു എന്ന് പറയുന്ന ഒരു ഭൗതിക സർക്കസാണ് വ്യാഖ്യാനത്തെ നടത്തിയത്, ഗീതയുമായിട്ട് യോജിക്കുന്നതല്ല. അപ്പൊ നമ്മളിന്നിപ്പോ എന്തുകൊണ്ട് ഇതിനെ വിമർശിക്കുന്നു? കാരണം ഇന്ന് ഇന്നത്തെ കാലത്ത് പറ്റിയല്ലെന്നാണ് കുറച്ചുപേര് ചിന്തിക്കുന്നത്, എന്നെപ്പോലെ കുറച്ചുപേര് ചിന്തിക്കുന്നത്. ഇത് ഇന്നും ഇങ്ങനെ തന്നെ വേണമെന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷം. അതാണ് ആൾക്കാർ പറയുന്നത് ധർമ്മയുദ്ധം. ഇവിടുത്തെ ജീവരികളിലെ ചില സ്വാമിമാരെന്ന് പറയുന്നു, ഞങ്ങൾ ധർമ്മയുദ്ധം നടത്തേണ്ട, ബോധമില്ലാതെ. എന്താ ധർമ്മയുദ്ധം? ഈ ധർമ്മയുദ്ധം എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രാകൃത മനുഷ്യന്റെ ബോധമാണ് ധർമ്മയുദ്ധം. മനസ്സിലായോ? ധർമ്മം എന്ന് വെച്ചാൽ ചാതുർവർണ്ണയം, അതിനുവേണ്ടി യുദ്ധം ചെയ്യുക, എന്തിനുവേണ്ടി? അതിനെ സംരക്ഷിക്കുക. അത് ഇന്നത്തെ ശ്രീനാരായണ ധർമ്മ സംഘ ട്രസ്റ്റുമായിട്ട് എന്താ ബന്ധം? അപ്പൊ ഇവർ വഴിതെറ്റിക്കുന്ന ഈ ഗീത പോലെയുള്ള ഇതിലെ ആശയങ്ങളാണ്, അതാണ് വഴിതെറ്റിക്കുന്നത്. ഇന്ന് ധർമ്മയുദ്ധത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇന്ന് ആ ധർമ്മവുമില്ല, ഇന്ന് യുദ്ധത്തിന്റെ ആവശ്യമില്ല. ഇന്നിപ്പോ ഇവരെയൊക്കെ ആരാ പറഞ്ഞതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നു? ആരെ കൊണ്ട് പറ്റും? ഈ പറയുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല, പിന്നെയാണ് ഇനി അവരെ മനസ്സിലാക്കാം. അതുകൊണ്ട് ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചത് ഇന്ന് ധർമ്മയുദ്ധത്തിന്റെ കാലമൊന്നുമല്ല, യുദ്ധത്തിന്റെ കാലത്താണ് ധർമ്മയുദ്ധത്തിന്റെ ആവശ്യം വരുന്നത്. ആ യുദ്ധത്തിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു, അന്ന് ഇതൊക്കെ ശരിയായിരുന്നു. ഇന്ന് യുദ്ധത്തിന്റെ കാലമല്ല, അതുകൊണ്ടൊന്ന് ധർമ്മയുദ്ധത്തിന്റെ ആവശ്യമില്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ലോകത്ത് യുദ്ധമൊക്കെ നടക്കുന്നില്ല എന്ന് ചോദിക്കും, രാഷ്ട്രീയ കാരണങ്ങൾ നടക്കും. പക്ഷെ സമൂഹം അത് മാറണമെന്ന് ആഗ്രഹിക്കുന്നു, അതാണ് ഇന്ന് പ്രബലമായ ചിന്ത. അത് ഒഴിവാകണമെന്നുള്ളതാണ് യുദ്ധം. പക്ഷെ ഒരുത്തു വിചാരിച്ചാലും യുദ്ധം ഉണ്ടാക്കാം, ഏകാധിപതികൾ യുദ്ധം ഉണ്ടാക്കും, മറ്റൊരു വിഷയമാണ്. അത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. ധർമ്മയുദ്ധം എന്ന് പറയുന്നത് വെറും ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല, അതിനകത്തൊരു ധാർമ്മിക പ്രശ്നം കൂടെയുണ്ട്. അതാണ് ഏറ്റവും വലിയ അപകടകരമായത്. അല്ല, ഈ നിയമവ്യവസ്ഥ ഉണ്ടാക്കിയത് മനുഷ്യനാണല്ലോ. മനുഷ്യന്റെ മനുഷ്യ സമൂഹത്തിന്റെ ഒരു സുസ്ഥിരതയ്ക്ക് വേണ്ടി മനുഷ്യൻ തന്നെ ആ നിയമവ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു. ആ കാലഘട്ടത്തിലുണ്ടായ നിയമവ്യവസ്ഥയാണ് ചാതുർവർണ്ണി. ഇന്നത്തെ കാലത്ത് ഈ നിയമമാണ് പാലിക്കേണ്ടത്. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തെ നിയമവ്യവസ്ഥയാണ് നമ്മൾ പാലിക്കേണ്ടത്. അല്ലാതെ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ധർമ്മയുദ്ധമല്ല ഇന്ന് പൊക്കിക്കൊണ്ട് നടക്കേണ്ടത്. ആ ധർമ്മമല്ല. അതുകൊണ്ട് അത് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, നമ്മുടെ ഈ ഭരണഘടന നിർമ്മിക്കുമ്പോൾ അവിടെ ഹിന്ദുക്കള്, മുസ്ലിങ്ങള്, പാർസികൾ ഇങ്ങനെ പല ജനവിഭാഗങ്ങളുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ജീവിതത്തിലെ ദൈനംദിന വിഷയങ്ങൾ എന്ന് വെച്ചാൽ വിവാഹം, മരണം പോലുള്ള കാര്യങ്ങൾ അവരാചരിച്ചു വന്ന ഓരോ രീതികളുണ്ടായിരുന്നു. വിവാഹം, വിവാഹമോചനം പോലുള്ള കാര്യങ്ങൾ. അപ്പൊ അവിടെയൊക്കെ എന്ത് ചെയ്തു, നിലവിലിരിക്കുന്ന ആ വ്യവസ്ഥ അനുസരിച്ച് പോകട്ടെ എന്ന് തീരുമാനിച്ചു. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ ഭരണഘടനയുള്ളതിൽ തന്നെ ഭേദഗതികൾ, വിവാഹത്തെ സംബന്ധിച്ചും വിവാഹമോചനത്തെ സംബന്ധിച്ചുള്ള എല്ലാ നിയമങ്ങൾ മാറ്റി മാറ്റി കൊണ്ടുവരികയാണ്. അപ്പോൾ അന്നവർ ഇപ്പോൾ ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ പ്രാമാണികമായ ഗ്രന്ഥങ്ങളെ ആധാരമാക്കിയാണ് അതുണ്ടാക്കിയത്. മുഴുവനുമല്ല, അതിന് ഭരണഘടനയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് അതിനോട് പൊരുത്തപ്പെടുത്തിക്കൊണ്ട് എന്നാൽ മതത്തിൻ്റെ ആചാരങ്ങളെ നിലനിർത്തിക്കൊണ്ടൊരു ഒരു ബാലൻസാണ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ വന്നു. അതുകൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ മതാചാരങ്ങൾക്കനുസരിച്ച് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് നെഹ്റു ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടൊരു ഹിന്ദു കോഡ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് പ്രധാനമായും വന്ന് സ്വത്തവകാശം, പിന്നെ വിവാഹം, വിവാഹമോചനം, പുനർവിവാഹം തുടങ്ങിയ പല വിഷയങ്ങൾ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു. അപ്പം ഇന്ന് ഇന്ത്യയിൽ തന്നെ എല്ലായിടത്തും ഒരുപോലെ അല്ല പല നിയമങ്ങളും നിലനിൽക്കുന്നു. വടക്കേ ഇന്ത്യയിലൊക്കെ ഇന്നും ഖാപ്പ് പഞ്ചായത്ത് എന്ന് പറയുന്ന സമ്പ്രദായവും അവിടുത്തെ നിയമങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട്. അതൊക്കെ ഒരു അംഗീകരിച്ച് പോവുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സ്ഥലത്ത് ഈ ജഡ്ജിമാരിൽ തന്നെ എന്താണ് നിയമം പഠിച്ചവർ തന്നെ യാഥാസ്ഥികന്മാർ കാണും. യാഥാസ്ഥികന്മാരെന്ന് വെച്ചാൽ മനുസ്മൃതിയും യാജ്ഞവൽക്ക സ്മൃതിയും അതിലുള്ള കാര്യങ്ങളൊന്നും അതുപോലെ നടപ്പിലാക്കുന്നില്ലല്ലോ എന്ന് പ്രയാസമുള്ളവർ കാണും. അവരൊരു അവസരം കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അതൊക്കെ എടുത്ത് പ്രയോഗിക്കും. കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് ലക്നൌവിൽ കോടതി ഒരു ഉദ്യോഗസ്ഥർ ഒരു കേസിന് വന്ന് വിളിച്ച് അവരെ വിചാരണ ചെയ്യുമ്പോഴത്തേക്ക് ആ ജഡ്ജി ചോദിച്ച് ആ സംവരണം കൊണ്ട് വന്നതാണല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഈ സംവരണം കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ധ്വനി, ഇവർ കള്ളത്തരം ചെയ്തതും ഇവർക്ക് കഴിവില്ലാത്തതും എല്ലാ കാര്യങ്ങൾക്കും കാരണം എന്താണ്, ഇവർ സംവരണത്തിലൂടെ ജോലി കയറിയാണ് എന്നൊരു ധ്വനി അതിനകത്ത്. അപ്പൊ അവിടെ നിന്ന് വക്കീലന്മാർ ചിരിച്ച് എല്ലാവരും സന്തോഷിച്ചു, പിന്നെ അത് വലിയ വിമർശനമായി. അപ്പോ ഇങ്ങനെയുള്ള മനസ്ഥിതിയുള്ള ജഡ്ജിമാരുമുണ്ട്. അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരുടെ മനസ്സിനെടുപ്പിനനുസരിച്ച് നിയമങ്ങളെ വ്യാഖ്യാനിക്കും. അതുകൊണ്ടാണ് ഒരാൾ ഇങ്ങനെ ഒരു കമന്റ് അവിടെ പറഞ്ഞത്. അപ്പൊ ഈ സംവരണം കിട്ടി വരുന്നു മോശക്കാരനാണെന്നും അവന് യോഗ്യതയില്ലെന്നും അവന് കഴിവില്ലെന്നും അവൻ കള്ളനാണെന്നും ഒക്കെയുള്ള ഒരു മുൻവിധി ഉള്ള ജഡ്ജിമാരുണ്ട്. ഏതാണ് വ്യത്യാസം? വെറുതെ അങ്ങനെ പറഞ്ഞാൽ പോ, വിധിയെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ പഠിച്ചിട്ട് പറയും, ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ പറയാം. അത് വെറുതെ ഇരുന്നു കൊണ്ട് പറഞ്ഞാൽ പറ്റില്ല. രണ്ടുപേരും വിധി മുമ്പ് വെച്ചിട്ട് ഇതിലിങ്ങനെ ഇതിലിങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. അല്ലാതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊരു വിഷയമാണ്. അതുകൊണ്ടിവിടെ ഗീതയിൽ പറയുന്ന കൊല്ലാൻ പറയുന്ന ഒരിത്, പിന്നെ ഇന്ന് ഇന്നുള്ള ഗീതാ വ്യാഖ്യാതാക്കളിൽ ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് വെച്ചാൽ, ഞാൻ വ്യാഖ്യാനിക്കുന്നു എന്ന് വെച്ചാൽ ഗീതയുടെ ശ്ലോകങ്ങളെ അതുപോലെ വ്യാഖ്യാനിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പല ഭാഗത്തും ഈ പഴയ വ്യാഖ്യാനങ്ങളൊക്കെ തള്ളിക്കളയേണ്ടി വരും. ഈ പറയുന്ന കൃത്രിമ വ്യാഖ്യാനം എന്താണ്? ശങ്കരാചാര്യർ ചെയ്തല്ലേ, കൊല്ലാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ചോദിക്കും, ഞാനിപ്പോൾ ഗീതയുടെ ക്ലാസ് എടുത്ത് 100-200 ക്ലാസ് നെറ്റിൽ കിടപ്പുണ്ട്. അവിടെയൊക്കെ ഞാൻ ഇങ്ങനെയാണ് വ്യാഖ്യാനം ചോദിച്ചതെന്ന് വെച്ചാൽ അല്ല, ഇങ്ങനെയല്ല. കാരണം അവിടെ എൻ്റെ ജോലി എന്തായിരുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് വ്യാഖ്യാനിക്കണം. അതുകൊണ്ട് ആദ്യമേ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പം, നാളെ ഇങ്ങനെ ഒരു ചോദ്യം വരുമെന്നറിയാം, ഈ പറയുന്നതും എന്റെ അഭിപ്രായമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എന്റെ ഫസ്റ്റ് ക്ലാസ് കേട്ടു നോക്കി അറിയാം, ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളും എന്റെ അഭിപ്രായമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ഈ വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് ഇതിനെ പരമാവധി ന്യായീകരിച്ച് എന്റെ മുമ്പ് ഇരിക്കുന്നവരെ സന്തോഷിപ്പിച്ച് അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കുറെ കാലം പറഞ്ഞു പറഞ്ഞ അവസാനം എനിക്ക് തന്നെ ഒരു സമാധാനക്കേടുണ്ടായി. പറയുന്നൊക്കെ കള്ളമാണല്ലോ, പക്ഷെ നമ്മുടെ എന്താണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അതല്ലേ. അവസാനം അവസാനം വന്ന് ഞാൻ കുറേശ്ശെ ഇത് ചവിട്ടിപ്പിടിച്ചിരുന്ന് വിട്ട് പിടിക്കാൻ തുടങ്ങി. കുറേശ്ശെ കുറേശ്ശെ ഞാൻ ഇതിങ്ങനെയാണ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായ ഭീഷണിയാണ്. നേരിട്ട് ഒരു ഫിസിക്കലായ അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ, ശരിക്കുള്ള ഭീഷണി വന്നു. ഇനി ഇത് തുടർന്നു കഴിഞ്ഞാൽ പ്രശ്നം വഷളാകുമെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് സമൂഹത്തിന്റെ സ്ഥിതി. അപ്പൊ ഇന്ന് ഞാൻ ഈ പറയുന്ന പോലെ പറഞ്ഞാൽ ഇന്നും സമൂഹത്തിന് സ്വീകരിക്കാൻ മടിയുണ്ട്, പക്ഷെ നാളെ അത് സ്വീകരിക്കുക ഉറപ്പാണ്. നാളെ ഇതിനൊക്കെ എടുത്ത് ചവിട്ടുകൂട്ടിക്കളയാം ആൾക്കാർ. ഇന്നിങ്ങനെ ഒരു എതിർപ്പുണ്ടായാലും അത് എന്തുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ വരുന്നത്, ഭീഷണിപ്പെടുത്താൻ വരുന്നതെന്ന് വെച്ചാൽ, ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ അവർക്ക് കഴിയത്തില്ല. മനസ്സിലായോ? ആ ആശയത്തെ ആശയം കൊണ്ട് നേരിടവർക്ക് കഴിയാത്തതുകൊണ്ട് ഒന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ പറയാൻ പാടില്ല. അത് അവർ പറയുന്ന എന്താണ്? അത് അവരുടെ പൊളിറ്റിക്സിനെതിരാണെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പൊളിറ്റിക്സിനനുസരിച്ച് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ പറയത്തുള്ളൂ എന്ന് തന്നെ മറുപടിയും പറഞ്ഞു പരസ്യമായിട്ട്. നിങ്ങളുടെ രാഷ്ട്രീയം അനുസരിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, ആരുടെ ഭീഷണിക്ക് വഴങ്ങത്തുമില്ല. അതും പരസ്യമായിട്ട് തന്നെ പറഞ്ഞു, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം പറയും, നിങ്ങൾക്ക് വേണോ വേണ്ടേ ഈ രണ്ടിലും നിങ്ങൾ തീരുമാനിച്ചാൽ മതി, വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. അല്ല, ഞാൻ പേടിച്ച് പിന്മാറിയിരുന്നു. എനിക്കെന്തോന്നു ഇവന്മാർ തട്ടിക്കളയുന്നെങ്കിൽ പോട്ടെ, നമ്മുടെ ജോലി കഴിഞ്ഞല്ലോ. ബോഡി ദാനം ചെയ്തിട്ടിരിക്കുന്ന എനിക്ക് എനിക്കെന്തോന്നു, എനിക്കതൊന്നും യാതൊരു ഒരു എന്താണ് വെറുതെ ഗീർവാണം അടിക്കുന്ന പൊങ്ങച്ചം പറയുന്നതല്ല, അത് എനിക്ക് യാതൊരു ഭയവുമില്ല, ഒരു ലേശം പോലും. എന്റെ ബ്രെയിൻ മൊത്തം അരിച്ചു പറക്കി പോയി കഴിഞ്ഞാൽ എൻ്റെ അകത്തുനിന്നൊരു കടുകിന്റെ ഭയം പോലും കിട്ടത്തില്ല. അങ്ങനെ ഒരു വിഷയമേ ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ, ഇതെന്റെ അഭിപ്രായം. മറ്റത് ഞാൻ ആദ്യം പറഞ്ഞിട്ട് പറഞ്ഞാണ്, അത് നിങ്ങളുടെ ആവശ്യത്തിന് പറഞ്ഞാണ് വ്യാഖ്യാനിച്ചത്. ഇപ്പൊ ഞാൻ പറയുന്നത് രണ്ടും പറയാണ്, ഇന്നാരിങ്ങനെ പറഞ്ഞു ഇതിന്നതാണ്, രണ്ടഭിപ്രായം ഞാൻ പറയുന്നുണ്ട്. പഴയകാലത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഇനി ഭീഷണിപ്പെടുത്തിയാലും ഞാൻ ഇത് തന്നെ പറയും. അപ്പൊ പിന്നെ നിങ്ങൾക്കും തീരുമാനിക്കാം, ഞാൻ വേണോ വേണ്ടയോ, വേണ്ടെങ്കിൽ ഓക്കെ, എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് ഒറ്റയ്ക്കിരിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ എനിക്ക് ഇതൊരു രോഗമല്ല, പഠിപ്പിക്കുക എന്ന് പറയുന്നൊരു രോഗമല്ല. പക്ഷെ എനിക്ക് ഇതൊരു രസമാണ്, രോഗമല്ല രസമാണ്. അതാണ് ഞാൻ പഠിപ്പിക്കുന്ന അത്രയേ ഉള്ളൂ. പഠിപ്പിച്ചാലേ ഉറക്കം വരുമെന്നൊന്നുമില്ല. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ജീവിതകാലം മുഴുവൻ ചിന്തിച്ചിട്ട് അതിൻ്റെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന ഒരു രസമുള്ള കാര്യമാണ്. അത്രയേ ഉള്ളൂ, അതീ കവിഞ്ഞൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് പിന്നെ ഒരു വലിയൊരു ഗുണമുള്ള എന്തെന്ന് വെച്ചാൽ, പണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇത് പറ്റില്ല, ഞാൻ ഒരു മുറിക്കകത്തിരുന്ന് വെറുതെ പറഞ്ഞാലും കേൾക്കാൻ നൂറുകണക്കിന് ആൾക്കാർ കാണും. അതുകൊണ്ട് ഇന്ന് അതൊരു വിഷയമേ അല്ല. നമ്മുടെ ആശയം മറ്റുള്ളവരിൽ എത്തിക്കുന്നതിന് നിങ്ങളെപ്പോലെ നാലുപേർ മുമ്പേ ഇരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഒരു വിഷയമല്ല. അതിന് പിന്നെ ഗുരുകുലക്കാർ വ്യാഖ്യാനിക്കുന്നത് ഹി എന്ന് പറഞ്ഞാൽ അത് അർജുനനെ പറയും. അർജുനൻ പശ്ചാത്തപിക്കുന്നതാണ്, അർജുനനാണോ പശ്ചാത്തപിക്കുന്നത്? ഇവിടെ കൊല്ലിച്ചാളല്ലേ പശ്ചാത്തപിക്കേണ്ടത്? അവിടെ ഭഗവാനെ രക്ഷിച്ചുകൊണ്ടാണ്. അതാണ് ഞാൻ പറയുന്നത് ഇന്റലക്ച്വൽ ഡിസോണസ്റ്റി. അത് ആ എന്താണ് വിവർത്തനം ചെയ്താണോ അത് തന്നെ കാണിക്കുന്നു. ഗുരു മലയാളത്തിലാണോ പറഞ്ഞു, ഇംഗ്ലീഷിലല്ല. അത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്കൊരു ആശയത്തോട് അനാവശ്യമായ പ്രതിബദ്ധത ഉണ്ടായിക്കഴിഞ്ഞാൽ, അനാവശ്യമായ അടിവരയിടുന്നു, അനാവശ്യമായ പ്രതിബദ്ധത ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെ അധപ്പതിച്ചു പോകും. നരേന്ദ്രമോദിയെ ന്യായീകരിക്കുന്നവരും ഉമ്മൻചാണ്ടിയെ ന്യായീകരിക്കുന്നവരും പിണറായിയെ ന്യായീകരിക്കുന്നവരും പോലെ ആയിപ്പോകും. ആ നിലവാരത്തിലേക്ക് അധപ്പതിച്ചു പോകും. എന്ന് വെച്ചാൽ അവർ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും എന്ത് ചെയ്യും? അവരെ ന്യായീകരിക്കും. അതിൻ്റെ ആവശ്യം എന്താ? എനിക്കതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാനങ്ങനെ ന്യായീകരിക്കാറില്ല. ശരിയാണ്, അർജുനനെ നിമിത്തമായിക്കൊണ്ട് ലോകത്തിന് ഉപദേശിച്ച് ആരുപദേശിച്ച്? ഭഗവാനല്ല, പുരോഹിതന്മാര്. എന്നുവെച്ചാൽ അർജുനനെന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ദൃഷ്ടിച്ച് ഭഗവാനെന്ന് പറയുന്ന വേറൊരു കഥാപാത്രം, ഇതെപ്പോഴും മനസ്സിലിരിക്കണം. മനസ്സിലായോ? അർജുനനെന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് ഭഗവാനെന്ന് പറയുന്ന രണ്ടാമതൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് ഇത് ലോകത്തിന് ഉപദേശിച്ച ഒരു മൂന്നാമനുണ്ട്, അവനെ കണ്ടെത്തണം. ആരാണോ പുരോഹിതൻ, അവിടെയാണ് നമ്മുടെ അന്വേഷണം ചെന്ന് നീക്കേണ്ടത്. അവിടെയാണ് ആരാണ് ഈ പരമദ്രോഹി? അപ്പൊ നമ്മള് ഈ അർജുനനെയും കുറ്റപ്പെടുത്തുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഭഗവാനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല. എന്തുകൊണ്ട്? പുള്ളി ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് അല്ലേ? ആ കാർട്ടൂൺ കഥാപാത്രത്തെ നമ്മൾ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഈ പഴയ അമ്മമ്മ ഒരു വടിയും കൊണ്ട് ടി വിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് അമ്മായിയമ്മയെ തല്ലുന്ന പോലെയാണ്. ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? വൈകുന്നേരം സീരിയലിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു അമ്മമ്മ ഒരു വടിയും കൊണ്ട് ചെന്നിട്ട് ആ ടി വിയിലെ അമ്മായിയമ്മയെ തല്ലുന്ന മരുമോളെ ഉപദ്രവിക്കുന്നുണ്ട്. അതുപോലെയാണ് നമ്മൾ ഭഗവാനെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നത്. അർത്ഥശൂന്യമായ കാര്യമാണ്. ഭഗവാൻ ആരാണ്? ഒരു കാർട്ടൂൺ കഥാപാത്രം. ഇതിന്റെ പിന്നിലൊരു ബുദ്ധി കേന്ദ്രമുണ്ട്. അവനാണ് ഈ ദ്രോഹം ചെയ്തത്, അവനെയാണ് പിടിക്കേണ്ടത്. പക്ഷെ അവൻ എവിടെയിരിക്കുന്നു? അദൃശ്യനായിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു, ബുദ്ധിമാനായത്. അതാണ് സംഭവിക്കുന്നത്. ഈ ഗീത വ്യാഖ്യാനിക്കുന്നവർ അതുവരെ എത്തുന്നില്ല. ഇവർ ഈ കിടന്ന് രണ്ട് കാർട്ടൂൺ കഥാപാത്രങ്ങളിൽ കിടന്ന് കറങ്ങിയാണ്. ഭഗവാൻ അങ്ങനെ പറഞ്ഞു, അർജുനൻ ഇത് ചെയ്തു. ഇത് രണ്ടിടത്തു നിന്ന് ഒരു സ്റ്റെപ്പ് കൂടെ പുറകിലേക്ക് പോകണം. ഏതെങ്കിലും ഗീതാവ്യാഖ്യാനത്തിൽ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പറ്റൂ? ഈ ഭഗവാനെയും അർജുനനെയും വിട്ട് പുറകിലേക്ക് പോകുന്നു? ഇല്ല, ഇവരുടെ എല്ലാം ഇതിനകത്ത് കിടന്ന് കറങ്ങിയാണ്. ഭഗവാൻ വാച, ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ പറഞ്ഞ തന്നെ. പക്ഷെ ഭഗവാനെ കൊണ്ട് പറയിച്ച ആരാണ്? അവിടെ എത്തിയിട്ടാരും വ്യാഖ്യാനിക്കത്തില്ല. ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യാഖ്യാനം അങ്ങനെ. പക്ഷെ ഇപ്പോഴൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് പുരോഹിതന്മാർ ആൾക്കാരെ പറ്റിക്കാൻ എഴുതിയാണ് എന്ന് പറയുന്നുണ്ട് പലരും. ആശാം പോലും ചാതുർവർണ്ണിം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് പറയുന്നിടത്ത് ആ പറഞ്ഞിടത്ത് ഭഗവാനെ വിമർശിക്കുന്നുണ്ട്. ഭഗവാൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഭഗവാൻ ആശാം വിമർശിക്കുന്നുണ്ട് അവിടെ. മറ്റ് സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്, പക്ഷെ അവിടെ ഇത് ഭഗവാൻ നിരപരാധിയാണ്, ഇതിന്റെ പിന്നിൽ വേറെ ഒരാളുണ്ടെന്ന കാര്യം ആശാനും പറയുന്നുണ്ട്. പക്ഷെ മറ്റ് സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട് ആശാനത് മനസ്സിലാക്കിയ ആളാണ്, ഇതിന്റെ പിന്നിൽ പുരോഹിതന്മാരുടെ കളിയാണെന്നുള്ള കാര്യം. വിവേകാനുസ്വാമി എന്ന് പറയുന്നത് ഈ ഓഡിയൻസ് അനുസരിച്ച് പറയും, എന്നെ പോലെ തന്നെ. അത് ഈ ഓഡിയൻസിൽ നിന്നൊരു പ്രഷർ വരും നമുക്ക് എവിടെ ചെന്നിരിക്കുമ്പോഴും. ഒരു പ്രഷർ, വൈബ്രേഷൻ അല്ല പ്രഷർ. അപ്പൊ അവിടെ എന്ത് പറയണമെന്ന് ചിന്തിക്കും. വിവേകാനുസ്വാമി അവിടെ വിദേശത്ത് പോയി പറയുമ്പോൾ ഒന്ന് പറയും, ഇവിടെ ഒന്ന് പറയുമ്പോൾ വേറെ രീതിയിൽ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇത് പറയാൻ പറ്റും. ചിലയിടത്ത് പുരോഹിതന്മാരെ കുറ്റപ്പെടുത്തി പറയും, ചിലയിടത്ത് പറയും ഈ പുരോഹിതന്മാരാണ് നമ്മുടെ രാജ്യത്തിൽ. രണ്ടും വിവേകാനുസ്വാമി പറയും, രണ്ട് കാര്യങ്ങളും പറയും. അത് ഈ പ്രഷർ കൊണ്ടാണ്. പ്രസംഗം തന്നെ, പ്രസംഗത്തിൽ തന്നെ രണ്ടും പറയും. അപ്പൊ മനസ്സിലാകണേ രണ്ട് ഓഡിയൻസാണ്. ആ ഓഡിയൻസ് സ്വാധീനിക്കും, തീർച്ചയായിട്ടും പറയും. അതിപ്പോ നമ്മുടെ പ്രസിഡന്റ് പന്മനാശ്രമത്തിൽ പോയി പ്രസംഗിക്കുന്ന പ്രസംഗം വേറെ ആയിരിക്കും, പുലേർ മഹാസഭയിൽ പോയി പ്രസംഗിക്കുന്ന പ്രസംഗം വേറെ ആയിരിക്കും, പിന്നെ യോഗത്തിൽ ചെന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം. ഹിന്ദുമത കൺവെൻഷൻ അവിടെ ചെന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം വേറെ. ഇനി ബ്രാഹ്മണ സഭയിലും പോകും പ്രസംഗിക്കാം, ബ്രാഹ്മണ സഭയിൽ പോയി പ്രസംഗിക്കുന്ന വേറെ ആയിരിക്കും. അതാണ് ഓഡിയൻസിന്റെ പ്രഷർ എന്ന് പറയുന്നത്. അതനുസരിച്ച് പറയാൻ പറ്റും. അത് പുള്ളി ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമാണ്, അങ്ങനെ പറയേണ്ടി വരും. ഇല്ലെങ്കിൽ പിന്നെ അവിടുന്ന് ഇറങ്ങി വരാൻ പറ്റത്തില്ല, സ്റ്റേജിൽ നിന്ന് ഇനി പുറത്തിറങ്ങത്തില്ല.